السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. തഫ്സീർ അൽബൈളാവി സൂറത്തുൽ ബഖറയുടെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. സാധാരണ പോലെ ആദ്യം കുറച്ച് ഭാഗങ്ങൾ വായിക്കാം, പിന്നീട് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പ്രവേശിക്കാം. വഖീല മഅനാഹു ലാ റൈബ ഫീഹി ലിൽ മുത്തഖീൻ വഹുദൻ ഹാലും മിനൽ ളമീരിൽ മജ്റൂരി വൽ ആമിലു ഫീഹി അല്ലർഫുൽ വാഖിഉ صفة للمنفي والريب في الأصل مصدر راب الشيء إذا حصل في كذيبة وهي قلق النفس والتراضها سمي به الشك لأنه يقلق النفس ويزيل الطمأنينة وفي الحديث دع ما يريبك إلى ما لا يريبك فإن الشك ريبة والصدقة مأنينة ومنه ريب الزمان لنوائبه. ഇത്രയും ഭാഗങ്ങൾ ഇൻഷാല്ലാ ഇന്ന് നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത് ലാ റൈബ ഫീഹി എന്നതിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ടാണ്. ലാ റൈബ ഫീഹി എന്നാൽ ഒരാളും അതിൽ സംശയിക്കില്ല എന്നല്ല അർത്ഥം, മറിച്ച് തെളിവുകൾ വളരെ വ്യക്തമായത് കാരണം ശരിയായി ചിന്തിച്ചാൽ അത് ദൈവീകമാണ് എന്ന വിഷയത്തിൽ ബുദ്ധിമാൻ സംശയിക്കാത്ത നിലയിലാണുള്ളത് എന്നാണ് ലാ റൈബ ഫീഹിയുടെ അർത്ഥം എന്നാണ് നമ്മൾ പറഞ്ഞു വച്ചത്. ഇനി ലാ റൈബ ഫീഹിയെക്കുറിച്ച് പറയപ്പെട്ട ഒരഭിപ്രായം അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. വഖീല മഅനാഹു ലാ റൈബ ഫീഹി ലിൽ മുത്തഖീൻ. ലാ റൈബ ഫീഹി എന്നതിൻ്റെ അർത്ഥം ലാ റൈബ ഫീഹി ലിൽ മുത്തഖീൻ എന്നാണ്. മുത്തഖീങ്ങൾക്ക് അതിൽ സംശയമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ലാ റൈബ ഫീഹി അതിലുള്ള സംശയം അല്ല, ലിൽ മുത്തഖീന മുത്തഖീങ്ങൾക്ക് സ്ഥിരപ്പെട്ടതല്ല. അങ്ങനെ വരുമ്പോൾ ലാ റൈബ എന്നതിൻ്റെ ഖബർ ലിൽ മുത്തഖീൻ എന്നതാവും. ഫീഹി എന്നത് റൈബിൻ്റെ സിഫത്തുമാകും. വഹുദൻ ഹാലുൻ മിനൽ ളമീരിൽ മജറൂരി. അപ്പോൾ ഹുദൻ എന്നത് മജറൂറായ ളമീറിൽ നിന്ന് ഹാലുമാണ്. ഫീഹി എന്ന ഹി എന്ന മജറൂറായ ളമീറിൽ നിന്ന് ഹാലാണ് ഹുദൻ എന്നത്. ലാ റൈബ ഫീഹി ഹുദൻ, അതിലുള്ള സംശയമല്ല, അത് തന്നെ മാർഗദർശിയായ നിലയിൽ ലിൽ മുത്തഖീൻ മുത്തഖീങ്ങൾക്ക് സ്ഥിരപ്പെട്ടതല്ല. ആ കിതാബിലുള്ള സംശയം അല്ല ഹുദൻ, ആ കിതാബ് തന്നെ മാർഗദർശിയായ നിലയിൽ ആ കിതാബിലുള്ള സംശയം അല്ല ലിൽ മുത്തഖീന മുത്തഖീങ്ങൾക്ക് സ്ഥിരപ്പെട്ടതല്ല. അപ്പോൾ പിന്നെ അവിടെ ഒരു സംശയമുണ്ടാവുന്നുണ്ട്. ഹുദൻ എന്നത് എങ്ങനെയാണ് മജറൂറിൽ നിന്ന് ഹാലാവുക? ഫീ എന്ന ജാറിൻ്റെ മജറൂറാണല്ലോ ഹി എന്ന സ്വാഹിബ് ഹാല്. സ്വാഹിബ് ഹാലിൻ്റെ ആമിലാണ് ഹാലിൻ്റെയും ആമിൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയിരിക്കെ ജാറായ ഫീ എന്നത് ഹുദൻ എന്ന ഹാലിന് നസ്ബ് ചെയ്തു എന്ന് പറയേണ്ടി വരില്ലേ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. വൽ ആമിലു ഫീഹി അല്ലർഫുൽ വാഖിഉ സിഫത്തൻ ലിൽ മംഫീ. ഹീ എന്നതിലുള്ള ഫീഹി എന്നതിലെ ഹീ എന്നതിലുള്ള ആമിൽ അല്ലർഫുൽ വാഖിഉ സിഫത്തൻ ലിൽ മംഫീ. മംഫീന് സിഫത്തായി സംഭവിച്ച ലർഫാണ് ഫീഹി എന്ന ഹി എന്നതിൻ്റെ യഥാർത്ഥ ആമിൽ. അഥവാ ഹി എന്നത് മൻസൂബുൽ മഹല്ലാണ്. മുഖദ്ദറായ ഒരു ആമിൽ കൊണ്ട്, സങ്കല്പിക്കപ്പെടുന്ന ഒരു ആമിൽ കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടതാണ് അതിൻ്റെ മഹല്ല്. റൈബ് എന്നതാണല്ലോ മംഫി. ആ റൈബ് എന്ന മംഫീന് സിഫത്തായി സംഭവിച്ച ആ ആമിൽ, ആ ആമിൽ കൊണ്ട് നസ്ബ് ലഭിച്ച മഹല്ലിലാണ് ഹി എന്നതുള്ളത്. അപ്പോൾ ഹി എന്നതിൻ്റെ മഹല്ലിനെ നസ്ബ് ചെയ്ത ആ മുഖദ്ദറായ ആമിൽ തന്നെയാണ് ഹുദൻ എന്ന ഹാലിനും നസ്ബ് ചെയ്തിട്ടുള്ളത്. ഇനി വറൈബു ഫിൽ അസ്ലി മസ്ദറു റാബനിശ്ചിഉ ഇദാ ഹസ്സല ഫീക രീബത. റൈബ് എന്നത് അടിസ്ഥാനപരമായി റാബനിശ്ചിഉ എന്നതിൻ്റെ മസ്ദറാണ്, റാബ എന്നതിൻ്റെ മസ്ദറാണ്, ക്രിയാധാതുവാണ് റൈബ് എന്നത്. റാബനിശ്ചിഉ എന്നപ്പോഴാണ് പറയുക, ഇദാ ഹസ്സല ഫീക രീബത, നിന്നിൽ ആ വസ്തു രീബത്തിനെ ഉണ്ടാക്കിയാലാണ് ആ വസ്തു എന്നെ റൈബിലാക്കി, റാബനി എന്ന് പറയാറുള്ളത്. അതിൻ്റെ മസ്ദറാണ് റൈബ്. എന്താണ് രീബത്ത് എന്നാൽ? വഹിയ കലക്കുൻ നഫ്സി വൽ തിറാബുഹ, മനസ്സ് പടക്കുക, മനസ്സിൽ ഇളക്കമുണ്ടാവുക, അതിനൊക്കെയാണ് രീബത്ത് എന്ന് പറയുക. ആ രീബത്ത് എന്ന് ഷെക്കിനെന്തിനാണ് പേര് വെച്ചത്? ഇവിടെ സംശയമില്ല എന്നാണല്ലോ നമ്മൾ അർത്ഥം പറഞ്ഞത്. ഷെക്ക് എന്നതാണ് അറബിയിൽ സംശയത്തിന് പറയാറുള്ളത്. ഷെക്കിന് ഇവിടെ റൈബ് എന്ന് പേര് വെച്ചത് എന്തിനാണ്? സുമിയ ബിഹി ഷെക്കു, റൈബ് എന്ന് ഷെക്കിന് പേര് വെച്ചത് ലിയന്നഹു, കാരണം സംശയം യുക്കലിഖു നഫ്സ, മനസ്സിൽ ഇളക്കമുണ്ടാക്കുന്നു, പടക്കലുണ്ടാക്കുന്നു, വയുസീലു തുമഅനീനത, ശാന്തതയെ നീക്കുകയും ചെയ്യുന്നു. സംശയം ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ, മനസ്സിന്റെ ശാന്തത നീക്കിക്കളയുകയാണ് സംശയം ചെയ്യുന്നത്. അപ്പോൾ മനസ്സിൽ ഇളക്കമുണ്ടാക്കുന്നു, പടക്കലുണ്ടാക്കുന്നു, അതുകൊണ്ട് മനസ്സ് പടക്കുക, മനസ്സ് ഇളകുക എന്നൊക്കെ അർത്ഥമുള്ള രീബത്ത്, റൈബ് എന്ന വാക്ക് സംശയത്തിന് പേര് നൽകപ്പെട്ടു. വഫിൽ ഹദീസി ദഅമാ യരീബുക ഇലാ മാലാ യരീബുക ഫഇന്ന ശക്ക രീബത്തുൻ വസ്സിദ്ഖതു മുഅ്നീനത്തുൻ. ഹദീസിലുണ്ട് ദഅമാ യരീബുക, നിന്നെ അസ്ഥിരമാക്കുന്നതിനെ നിന്നെ അസ്ഥിരമാക്കാത്തതിലേക്ക് നീ ഒഴിവാക്കുക, മായരീബുക്കയെ ഒഴിവാക്കുക മാലാ യരീബുക്കയിലേക്ക്, അഥവാ മനസ്സിനെ മനസ്സിലിളക്കമുണ്ടാക്കുന്നതിനെ ഒഴിവാക്കുക, മനസ്സിലിളക്കമുണ്ടാക്കാത്തതിലേക്ക്, മനസ്സിന് ശാന്തത നൽകുന്നതിനെയാണ് സ്വീകരിക്കേണ്ടത്. മനസ്സിൽ അസ്ഥിരമാക്കുന്നതിനെ, മനസ്സിൽ പടക്കലുണ്ടാക്കുന്നതിനെ നീ ഒഴിവാക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ഫഇന്ന ശക്ക രീബത്തുൻ, കാരണം സംശയം എന്നത് രീബത്താണ്, വസ്സിദ്ഖതു മുഅ്നീനത്തുൻ, സിദ്ഖ് എന്നത് ശാന്തതയുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ശക്കും രീബത്തും ഒന്നല്ല, ശക്കും റൈബും ഒന്നല്ല, മറിച്ച് ശക്ക് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നതാണ്, മനസ്സിൽ സംഭവിക്കുന്നതാണ് രീബത്ത്. സംശയം ശക്ക് എന്നാൽ വുഖൂഫുൻ നഫ്സി ബൈന ശൈഇനി മുതഖാബിലൈനി ബിഹൈസു ലാ തുറജ്ജിഹു അഹദഹുമാ അലൽ ആഖരി, രണ്ട് കാര്യങ്ങൾക്കിടയിൽ ഒന്നിനും പ്രാബല്യം നൽകാത്ത ഒരു നിലയിൽ മനസ്സ് ചെന്ന് നിൽക്കുന്നതിനാണ് സംശയം എന്ന് പറയാറുള്ളത്. ആ സംശയം സംഭവിക്കുന്നതോടുകൂടെ മനസ്സിൽ കലക്ക് സംഭവിക്കുന്നു, ഇൽത്തിറാബ് സംഭവിക്കുന്നു. ഇപ്പോൾ സംശയത്തിന് റൈബ് എന്ന് പറയാറുണ്ടെങ്കിലും സംശയം എന്ന ശക്ക് എന്നതും റൈബ് എന്നതും ഒന്നല്ല, അടിസ്ഥാനപരമായി അർത്ഥവ്യത്യാസമുണ്ട് എന്നുകൂടി സൂചിപ്പിക്കാനാണ് ഇത്രയും പറഞ്ഞു തന്നത്. വമിൻഹു റൈബു സമാൻ ലിനവാ ഇബിഹി, കാലവിപത്തുകൾക്ക് റൈബു സമാൻ എന്ന് പറയാറുണ്ട്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ അസ്ലിയായ അർത്ഥത്തിന്, റൈബ് എന്നത് അതിൻ്റെ അസ്ലിയായ അർത്ഥത്തിന് ഉപയോഗിക്കപ്പെടുന്ന പ്രയോഗങ്ങളിൽപ്പെട്ടതാണ് റൈബുസ്സമാൻ എന്ന പ്രയോഗം. നബായിബുസ്സമാനിന് റൈബുസ്സമാൻ എന്ന് പ്രയോഗിക്കാറുള്ളത് കാലത്തിൻ്റെ സംശയം എന്ന അർത്ഥത്തിനല്ലോ, ഇൽത്തിറാബ് ഉണ്ടാക്കുന്നു എന്ന നിലയിലാണ്. ഓരോ കാലത്തുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ, മുസീബത്തുകൾ, മനസ്സിൽ പടക്കലുണ്ടാക്കുന്ന, മനസ്സിൻ്റെ ശാന്തതയെ സ്ഥിരതയെ നീക്കിക്കളയുന്ന മുസീബത്തുകൾക്ക് റൈബുസ്സമാൻ എന്ന് പറഞ്ഞത് റൈബിനെ അതിൻ്റെ അസ്ലിയായ അർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടതിൽ പെട്ടതാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു തരികയാണ്. ഇന്നത്തെ ക്ലാസ് ഇൻഷാല്ലാ ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹുവിൻ്റെ കലാമിനെ കൂടുതലായി മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.